ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 3 പാദം 4 അധികരണം 6 സൂത്രം 19 വാക്യാന്വയ വാക്യാധികരണം ഇവിടെ ബൃഹദാരണ്യത്തിലെ മൈത്രേയി ബ്രാഹ്മൻ ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഇവിടുത്തെ വിഷയം നവ അരി സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം ഭ്രേതി പ്രിയം ഭവതി ആത്മാവ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസിതവ്യോ മിത്രേയി ആത്മനോ വ അരേ ദർശനേന ശ്രവണേന മത്യാവിജ്ഞാനേന ഇതം സർവം വിദിതം. ഈ വാക്യത്തെ അധികരിച്ചുള്ള ഒരു ചർച്ചയാണ്. ഇതിനകത്ത് ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആത്മനസ്തുകമായ സർവം പ്രിയം ഭവതി, ഈ വിഷയം പലരും പലതരത്തിൽ വിശദീകരിക്കുന്നതാണ്. പിന്നെ ആത്മാവാരേ ദുഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യ ശ്രവണ മനന നിധ്യാസനം, ഇതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മനഹ വിജ്ഞാനേന ഇതം സർവം വിദിതം, ആത്മവിജ്ഞാനം കൊണ്ട് സർവവും വിദിതമായി തീരുന്നു. ഇക്കാര്യവും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാക്യത്തിൽ തന്നെ പല വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പക്ഷെ ഇവിടെ ഇപ്പോ ബ്രഹ്മസൂത്ര ഈ അധികരണത്തിൽ ഇതൊന്നുമല്ല ചർച്ച ചെയ്യുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം ഇവിടെ ആത്മാവരേ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനാ കുറിച്ചാണ്? ജീവാത്മാവിനെയാണോ പരമാത്മാവിനെയാണോ? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു ശൈലിയാണ്. ബ്രഹ്മസൂത്രം മുഖ്യമായി പറയുന്ന എന്താണ്? വേദാന്ത വാക്യങ്ങൾ അതിൻ്റെ താല്പര്യം എന്തിലാണോ അത് അദ്വിതീയ ബ്രഹ്മത്തിലാണോ, മറ്റൊന്നിലാകാൻ പാടില്ല. ഏതെങ്കിലും ദേവതകളെ കുറിച്ച് പറയുകയാണോ, ജീവനെ കുറിച്ച് പറയുകയാണോ, ജഗത്തിനെ കുറിച്ച് പറയുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വന്നിട്ട് അതിനെല്ലാം നിഷേധിച്ചിട്ട് അതെല്ലാം പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്. അതിൽ തന്നെ രണ്ട് വിഷയം വരും. അത് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണോ പറയുന്നത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനയാണോ? അതിലും ഇത് ജ്ഞേയമായ പരമാത്മ തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ രീതി വിധാനം. അതനുസരിച്ചാണ് എല്ലാ അധികരണങ്ങളും ചർച്ച ചെയ്യുന്നത്. ഉപാസനകളെക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ദർശനങ്ങളെ നിഷേധിക്കുന്നുണ്ട്. മറ്റാസ്തിക ദർശനങ്ങളെയും നാസ്തിക ദർശനങ്ങളെയും എല്ലാം നിഷേധിച്ചിട്ട് അദ്വൈതത്തെ ഉറപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഇനി വരുന്ന ഭാഗങ്ങളിലും നമുക്ക് കാണാം, കുറച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ആദ്യം ചർച്ച ചെയ്ത നമ്മൾ കഴിഞ്ഞ ദിവസം പൂർവപക്ഷമാണ് ചർച്ച ചെയ്തത്. ആ പൂർവപക്ഷം ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് സിദ്ധാന്തങ്ങളും ഇവിടെ പറയുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, പൂർവപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്തു. കാരണം ഇവിടെ മന്ത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൂർവപക്ഷമല്ല, സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്തത്. അതിൽ ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭവതി, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മാവാരേ ദഷ്ടവ്യശ്രുതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യോ, അത് ചർച്ച ചെയ്തതാണ്. പിന്നെ അതിന് ശേഷിക്കുന്ന ഒന്നാണ് വിജ്ഞാനേന ആത്മന. വിജ്ഞാനേന ഇതം സർവം വിദിതം, ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലെടുത്താണ് ഈ പറയുന്നതൊക്കെ അദ്വൈതപരമായ വ്യാഖ്യാനമാണ്. അല്ല, ഇതിപ്പം മറ്റാരെങ്കിലും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവർ മറ്റ് പലതരത്തിലും വ്യാഖ്യാനിക്കും. പക്ഷെ ആധ്യാത്മികമായി തന്നെ പലതരത്തിലും ഓരോരുത്തരുടെ സമ്പ്രദായം അനുസരിച്ചൊക്കെ പല രീതിയിലും വ്യാഖ്യാനിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അദ്വൈതപരമായി എങ്ങനെ ഇതിൻ്റെ ഇത് മനസ്സിലാക്കും, അത് ഒരാൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പൊ ആത്മവിജ്ഞാനം കൊണ്ട് സർവവും അറിയപ്പെടും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അദ്വൈതി പറയുന്നത് പറയും, ഇതോ നാമരൂപാത്മകസ്യ ജഗത തത്വം പരമാർത്ഥികം രൂപത. നമ്മുടെ പുസ്തകത്തിൽ കാണത്തില്ല, വ്യാഖ്യാനമാണ് ഞാൻ വായിക്കുന്നത്. പരമാർത്ഥികം രൂപം ആത്മൈവ ഭുജംഗസ്യൈവ സമാരൂപിതസ്യ തത്വം രജ്ജു. പറയുന്നു പ്രപഞ്ചം അനുഭവപ്പെടുന്നത് എങ്ങനെ നാമരൂപാത്മകമായ, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതാണ് നാമരൂപാത്മക ജഗത തത്വം എന്ന് പറഞ്ഞു. പ്രപഞ്ചം അങ്ങനെ അനുഭവപ്പെടുന്നു. പിന്നെ അതിൽ തർക്കം വരുന്നത് എന്താണോ, ഈ നാമരൂപം അനുഭവ വിഷയമായിരിക്കുന്ന നാമരൂപങ്ങൾ സത്യമാണോ അതോ അസത്യമാണോ? അതാണ് ഇവിടെ തർക്കം. അതിൽ അദ്വൈതി ഒഴികെയുള്ള മിക്കവാറും എല്ലാവരും പറയുന്നത് എന്താണ്, ഇത് തത്വമാണ്, പരമാർത്ഥമാണ്, നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് പരമാർത്ഥമാണ് എന്നാണ്. അതിനാണ് നമ്മൾ സാധാരണ ഭൗതികവാദം എന്നൊക്കെ പറയുന്നത്. ഇത് പരമാർത്ഥമാണ്. അദ്വൈതി എന്താ പറയുന്നത്? അദ്വൈതവാദി എന്ന് പറയുന്നത് തത്വമാണ്, പരമാർത്ഥമം ആണ്, പരമാർത്ഥികം രൂപം. ഈ ജഗത്ത് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ജഗത്ത് നമ്മളെ അനുഭവിക്കുന്നത് പോലെയല്ല, ഇതിന് പരമാർത്ഥികമായ ഒരു സ്വരൂപമുണ്ട്. ഇത് തന്നെയാണ് അദ്വൈതം പറയുന്നത്. ജഗത്തിന് പാരമാർത്ഥികമായ ഒരു രൂപമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ അനുഭവ വിഷയം നമ്മളുടെ അനുഭവത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്ന ഈ അനുഭവ വിഷയങ്ങളെല്ലാം പാരമാർത്ഥികമാണെന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും ഒന്ന് തന്നെ പറയുന്നു. അദ്വൈതിയും പറയുന്നത് തന്നെ, മറ്റുള്ളവരും പറയുന്നത് ജഗത്തിന് പാരമാർത്ഥികമായ ഒരു രൂപമുണ്ട്. പക്ഷെ അദ്വൈതി പറയുന്നതിനുള്ള വ്യത്യാസം എന്താണ്? ആ പാരമാർത്ഥിക രൂപം അതിനാണ് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാ എന്നുള്ള പേരുകൾ കൊണ്ട് പറയുന്നത്, സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള പേരുകൊണ്ട് പറയുന്നത് തന്നെയാണ്. ഇവിടെ ആത്മാന്ന് പറയും, ചിലയിടത്ത് ബ്രഹ്മം എന്ന് പറയും. ശബ്ദത്തിൻ്റെ വ്യത്യാസമുള്ളൂ, അർത്ഥത്തിൻ്റെ വ്യത്യാസമില്ല. അപ്പൊ ജഗത്തിനൊരു പാരമാർത്ഥിക ഭാവമുണ്ട്, അല്ലാ ജഗത്തില്ല എന്ന് നിഷേധിക്കുന്നൊന്നുമില്ല. ജഗത്തുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉണ്മ, ജഗത്തിൻ്റെ തത്വം വെളിപ്പെടുകയാണ്. ജഗത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജഗത്തിൻ്റെ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്, നമുക്ക് വെളിപ്പെടുകയാണ്. ജഗത്തിൽ പാരമാർത്ഥികത വെളിപ്പെടുകയാണ്, സത്യം. അത് നാസ്തികം പറഞ്ഞാലും ശരി, ആസ്തികം പറഞ്ഞാലും ശരി, രണ്ടുപേരും പറയുന്ന ഒരേ കാര്യം തന്നെ. ഒരാൾ പറയുന്നത് സത്യമാണ്, അത് എന്തുകൊണ്ട് പറയുന്നു? ഞാനിതിനെ സത്യമായി അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ജഗത്തിൽ തത്വം പരമാർത്ഥം ജഗത്തിൽ വെളിപ്പെടുന്നു. ആർക്ക്? ദൃഷ്ടാവിന്, അത് അനുഭവിക്കുന്നവന്. പക്ഷെ അദ്വൈതാദി ഒന്നുകൂടി കൂട്ടിച്ചേർക്കും, എന്താണോ ഭുജംഗസ്യ ഇവ സമാരോപിതസ്യ തത്വം രജ്ജോ. രജ്ജുവിലെ സപ്പഭ്രാന്തി ഉള്ള സമയത്ത് നമ്മൾ എന്താണോ അത് ഭ്രാന്തിയാണ്, സ്വപ്നം ഭ്രാന്തിയാണ്. ഭ്രാന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ കാണുന്ന ആ സർപ്പം അതില്ല എന്നാണോ? ഇല്ലെങ്കിൽ പിന്നെ എന്താ കാണുന്നത്? ഇല്ലാത്ത കാണാൻ പറ്റും? ആകാശ കുസുമത്തെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ശബ്ദം കേൾക്കുന്നു അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ശബ്ദം കേൾക്കുകയല്ല, കാണുന്നുമുണ്ട്, ശബ്ദം ഉപയോഗിച്ച് പറയുന്നുമുണ്ട്, കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പൊ അതില്ലാത്തതെന്ന് അങ്ങനെ പറയാൻ പറ്റും? അനുഭവ വിഷയമായിരിക്കും. മരുമരീചികയെന്നോ ലജ്ജസർപ്പമെന്നോ ഇത് വേണോ പറയാം? പറയുന്ന എന്താണ്? അതിനൊരു തത്വമുണ്ട്, കാണുന്നത് ഒരു തത്വം. എന്താണ് ആ തത്വം? അത് രജ്ജുവാണ്. ആ തത്വം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അങ്ങനെ ഒരുപാട് തത്വങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ആപേക്ഷികമായിരിക്കുന്ന ഒരു തത്വം തന്നെ ഇവിടെ സർപ്പമായി, രജ്ജു എന്ന തത്വം പരമാർത്ഥം സർപ്പമായി അനുഭവപ്പെടുന്നു. അതുപോലെ ബ്രഹ്മം എന്ന തത്വം, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ ശബ്ദത്തിന്റെ അർത്ഥമൊന്നുമല്ല. അതുകൊണ്ട് ശ്രുതി പറയുന്ന രീതിയിലാണെങ്കിൽ അസത്ത്, സത്ത് എന്ന ആ തത്വം നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നു. അപ്പൊ ഈ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ അനുഭവങ്ങൾക്കെല്ലാം ഒരു പാരമാർത്ഥികമായ നിലനിൽപ്പുണ്ട്. അത് പരമാർത്ഥത്തിലാണ് നിലനിൽക്കുന്നത്. അത് പിന്നെ വേറെ ഭാഷയിൽ പറയുന്നതാണ്, പരമാർത്ഥത്തോട് അനന്യമായി നിലനിൽക്കുന്നു, പരമാർത്ഥത്തിനൊന്നും അന്യമല്ലാതെ നിലനിൽക്കുന്നു. അത് പരമാർത്ഥം തന്നെ അവദ്വൈതമായി, അല്ല പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്ന പരമാർത്ഥമാണോ അല്ലയോ അതിന് സമാനം പറയേണ്ടി വരും. പരമാർത്ഥമാണെന്ന് പറഞ്ഞാൽ അന്യമല്ല, അല്ല പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി ഒന്ന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഏതോ ഒന്നുണ്ട്, അത് പരമാർത്ഥമല്ല, അതെന്താണെന്ന് ചോദ്യം വരും. അതിന് ഉത്തരം പറയാൻ ആർക്കും കഴിയത്തില്ല. അനുഭവിച്ചനീയം ഒന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്, പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത് പരമാർത്ഥം തന്നെയാണ്. സർപ്പം എന്ന് പറയുന്നത് രജ്ജു എന്ന തത്വമാണ്. അതാണ് ഇവിടെ പറയുന്നത് സമാരോപിതസ്യ ഭുജംഗസീവ തത്വം രജ്ജോ. ഇതാണ് അദ്വൈതം. അദ്വൈതത്തിൽ ഏകമായ ചൈതന്യത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ചിത്തന്നോ ചൈതന്യമെന്നോ സത്തന്നോ എന്തുകൊണ്ടോ പറയുന്നു. അതിൽ നിന്ന് അന്യമായ ഒരു മിഥ്യയായ ഒന്നിനെ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഇത് സത്യം, ഇത് മിഥ്യ എന്ന് വേർതിരിക്കുന്നതിനുള്ള ഒരു അതിർ വരുമ്പോൾ അദ്വൈതത്തിലില്ല. രണ്ടിനെ അംഗീകരിച്ചാൽ പിന്നെ എന്താ അദ്വൈതം? അദ്വൈതം എന്ന് പറയുകയും രണ്ട് സ്വീകരിക്കാനും പറ്റും? പറ്റത്തില്ല. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ആത്മാവിനെ അറിയുന്നതുകൊണ്ട് സർവവും അറിയപ്പെടുന്നതായി തീരുമെന്നുള്ള വിശദീകരിക്കുകയാണ്. തസ്മാത് ആത്മനി വിദിതേ സർവമിതം ജഗത് തത്വം വിദിതം ഭവതി. അതുകൊണ്ട് ഇത് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. അദ്വൈതത്തെ അറിയാത്തവർക്ക്, അദ്വൈതത്തെ മനസ്സിലാക്കുന്നവർക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ടെന്താണ് ആ തത്വം? ആത്മനി എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞല്ലോ തത്വമാണ്. ആ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ സർവവിധം ജഗത് തത്വം വിദിതം ഭവതി. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയുന്നത്? ജഗത്തിനെ അറിയാമെന്നാണ്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജഗത്തിനെ അറിയാം. ജഗത്തിനെ എങ്ങനെ അറിയാൻ പറ്റും? ജഗത്തിന്റെ പരമാർത്ഥത അറിയാൻ പറ്റും. എന്താണ് അത്? ആത്മാവ് തന്നെ, വേറൊന്നുമല്ല. അത് ഏത് ജഗത്തിന്റെ? സർവജഗത്തിന്റെയും പരമാർത്ഥത അറിയാൻ കഴിയും. എന്നുവെച്ചാൽ ഈ ജഗത്തായി ഭാസിക്കുന്നത് പരമാർത്ഥ തത്വം തന്നെ. ഇതാണ് സർവജ്ഞാനം, സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഈശ്വരൻ സർവജ്ഞനാണെന്ന് പറയുമ്പോൾ ഇതല്ല പറയുന്നത്, അത് വേറെ കാര്യം. സർവവിഷയകജ്ഞാനം, അത് ഇതും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. അല്ലെങ്കിൽ ഒരു സിദ്ധപുരുഷനെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് സർവജ്ഞത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭൂത അതീത വർത്തമാന ഭാവി വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമോ സ്ഥൂല സൂക്ഷ്മ വ്യഹിത വിപ്രതിഷ്ഠ ജ്ഞാനങ്ങളൊക്കെ ആകാം, അത് വേറെ. ഇവിടെ അതല്ല പറയുന്നു. ആത്മജ്ഞാനം കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സർവവും വിദിതമായി തീരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, ആത്മന് വിദിതേ. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവവിധം ജഗത് തത്വം വിദിതം ഭവതി. ഈ ജഗത്തിന്റെ തത്വം എന്താണത്? നേരത്തെ പറഞ്ഞു, ഭുജംഗത്തിന്റെ തത്വം രജ്ജുവാണ്. അങ്ങനെയാണെങ്കിൽ ജഗത്തിന്റെ തത്വം എന്താ? ആത്മാവാണ്. അദ്വൈതമായ ബോധം ഉണ്ടാകുന്നു. രജ്ജ്വാമിവ വിദിതായാം സമാരോപിതസ്യ ഭുജംഗസ്യ തത്വം വിദിതം ഭവതി. അത് വിശദീകരിക്കുന്നു. രജ്ജുവിനെ അറിയുമ്പോൾ, രജ്ജു അറിയപ്പെട്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൽ സമാരോപിതം എന്ന് വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്നു, അങ്ങനെയുള്ളൂ അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ, അനുഭവ വിഷയമാകുന്നുള്ളൂ, അതെല്ലാം സമാരോപിതമാണ്. ആത്മാവിൽ അനാത്മാവിനെ കാണുന്നതും അനാത്മാവിൽ ആത്മാവിനെ കാണുന്നതും എല്ലാം സമാരോപിതമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അന്യോന്യസ്മിൻ അന്യോന്യ അന്യോന്യാത്മകത അന്യോന്യധർമാംച അധ്യസ്യ. ഇതെല്ലാം കൂടെ ഇങ്ങനെ പരസ്പരം അധ്യസിച്ചിരിക്കുകയാണ്, പരസ്പരാരോപിതമായിരിക്കുകയാണ്. അങ്ങനെ പരസ്പരാരോപിതമായി സദസതകൾ അങ്ങനെ അനുഭവപ്പെടുന്നത്, അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാരോപിതം. ആ സമാരോപണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തിന് വിഷയമാകും. ഞാൻ എന്നെ അറിയുന്നു, എന്നെ കുറിച്ച് ഞാൻ അറിയുന്നു, എന്നിൽ തന്നെ ഞാൻ അറിയുന്നു, എന്റെ ബുദ്ധി, എന്റെ മനസ്സ്, അതിന്റെ വികാരങ്ങൾ, എന്റെ സ്വതുക്കങ്ങൾ, ഇതെല്ലാം ഉള്ളതായ ഒരു ഞാൻ അറിയുന്നു. ആ ഞാൻ പിന്നെ ഇതിലേക്കൊക്കെ ആരോപിച്ചിട്ട് പറയുന്നു, ഞാൻ വിദ്വാനാണ്, പണ്ഡിതനാണ്, മൂർഖനാണ്, ജ്ഞാനിയാണ്, അജ്ഞാനിയാണ്, ഇതെല്ലാം സമാരോപം. ഇത്തരം അനുഭവങ്ങളെല്ലാം ഇതിനാണ് സമാരോപം എന്ന് പറയും. ജ്യോമിവിദിതായാം സമാരോപിതസ്യ ഭുജംഗസ്യ തത്വം വിദിതം ഭവതി. അത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, രജ്ജുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന സമാരോപിതം അനുഭവ വിഷയമായിരിക്കുന്ന ആ സർപ്പത്തിന്റെ തത്വം എന്താണ് രജ്ജു? അവനവിടെ അനുഭവമായിരിക്കുന്ന ഞാനെന്നും എന്റേതെന്നും എന്നിലെന്നും എല്ലാമുള്ള ഈ അനുഭവങ്ങളുടെ തത്വം വിദിതം ഭവതി. ആ തത്വം എന്താണ്? താൻ തന്നെയാണ്, തൻ്റെ പരമാർത്ഥ സ്വരൂപം തന്നെയാണ്. ഇതാണ് സർവവിദിതം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അല്ലാതെ സർവജ്ഞത്വം, നമ്മൾ കേട്ടിരിക്കുന്ന സർവജ്ഞത്വം അല്ല അദ്വൈതത്തിൽ പറയുന്ന സർവജ്ഞത്വം. യഥാ തസ്മാത്, ഇതാണ് പരമാർത്ഥം. അദ്വൈതി ബോധിപ്പിക്കുന്നത് ഇതാണ്, ഈ ഒരു പരമാർത്ഥ തത്വത്തെ. അദ്വൈതത്തെ ബോധിക്കുന്നവൻ ബോധിക്കേണ്ടത് ഇത് തന്നെ. ഈ ബോധം, ഈ അറിവ് വേണമെങ്കിൽ തിരിച്ചറിവെന്ന് പറയാം. ഇതുവരെ അറിഞ്ഞതെല്ലാം മറിച്ച്, ഇത് ഒരു തിരിച്ചുള്ള അറിവ്. മറിച്ചുള്ള അറിവ് പോയി, തിരിച്ചുള്ള അറിവ് വരുന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ്. ഇത്രയും മതിയോ എന്ന് ചിലർ ചോദിക്കും. ഇത്രയും വരും പോരെങ്കിൽ വേറെ എന്തെല്ലാം പണിയൂടെയുണ്ട്? ഇതാരും നിർബന്ധിക്കുന്ന കാര്യമാണ്. ഇത് കൂടിയേ തീരൂ. അദ്വൈത ആചാര്യൻ പറയുന്നു ഇതാണ് വിദിതം ഭവതി, ഇതാണ് ഈ തിരിച്ചറിവ്. വേണ്ടെങ്കിൽ മുട്ടയ്ക്ക് പഴക്കിന് വരരുതാലും, വേണ്ടേ കളഞ്ഞിക്കുക. അദ്വൈതിയോട് പഴക്കിടാൻ പോകരുത്. വേണമോ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ കളഞ്ഞിക്കുക. പക്ഷെ ഇത്രയേ ഉള്ളൂ ഇവിടെ അറിയാൻ. വിദിതം ഭവതി യഥ തസ്മാത് ആത്മൈവ ദ്രഷ്ടവ്യൂനത് തദതിരിക്തം ജഗത് സ്വരൂപേണ ദൃഷ്ടം. അതൊന്നുകൂടി വിശദീകരിക്കും. അതുകൊണ്ട് ഇവിടെ അറിയേണ്ടത് ആത്മാ തന്നെ തന്നെയാണ് അറിയേണ്ടത്. തദതിരിക്തം ജഗത്, അതിൽ നിന്ന് വേറിട്ടൊരു ജഗത്തില്ല. സ്വരൂപേണ ദൃഷ്ടവ്യം, അങ്ങനെ ഒരു വേറിട്ടൊരു ജഗത്ത് എന്ന് പറയുന്ന ഒന്ന് തന്നിൽ നിന്ന് വ്യതിരിക്തമായി, ആത്മവ്യതിരിക്തമായി, തത്വത്തിൽ നിന്ന് വ്യതിരിക്തമായി നിലനിൽക്കുന്ന ഒരു ജഗത്ത്, അനുഭവ വിഷയമായിരിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജഗത്ത് നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്നു. മറ്റൊന്നെന്താണ്? ജഗത്ത് നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്നത് സത്യം. പിന്നെ രണ്ടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ അദ്വൈതി പറയുന്നത്. ജഗത്ത് നിങ്ങൾക്ക് അനുഭവ വിഷയമായിരിക്കുന്നത് തത്വമായിട്ട് തന്നെയാണ്, സത്യമായിട്ട് തന്നെയാണ്. എന്തുകൊണ്ട്? അത് സത്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ അനുഭവ വിഷയമായിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു ജഗത്ത് സത്യമാണ്? അത് പരമാർത്ഥമായതുകൊണ്ട് തന്നെ. ജഗത്തിന് തത്വം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ലെന്നല്ല, ജഗത്തിന്റെ തത്വത്തെ നിഷേധിക്കുകയല്ല. പിന്നെ സമാരോപിതം എന്നൊക്കെ പറഞ്ഞ അനുഭവ വിഷയമായിരിക്കുന്നത് അതെന്താണ് നമ്മൾ ചർച്ച ചെയ്ത അധ്യാസം. വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ, ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ച ആണ് പറഞ്ഞിരുന്നത്. തദതിരിക്തം ജഗത് സ്വരൂപേണ ദ്രഷ്ടവ്യം. ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ആദ്യം കേൾക്കുന്നവരായതുകൊണ്ട് ഞാൻ ഇപ്പൊ വീണ്ടും പറഞ്ഞേ ഉള്ളൂ. കുതഹയതോ ബ്രഹ്മത്വം പരാദ ബ്രാഹ്മണജാതിർ ബ്രാഹ്മണോ അഹമിത്യേവം അഭിമാന ഇതി യാവത് പരാദാത് പരാഗുര്യാത് അമൃതത്വപതാത്. ബ്രഹ്മത്വം പരാദ നമ്മളെ മുമ്പ് വിശദീകരിച്ചാണ് എന്നാലും ഇവിടെ പറയുന്നു ബ്രഹ്മത്വം പരാതാ യോ അന്യത്ര ആത്മനോ ബ്രഹ്മ ബ്രാഹ്മണജാതി വേദ ഏതൊരുവനാണോ അത് അന്നത്തെ ആ വൈദിക കാലത്തെ വർണ്ണവിചാരമനുസരിച്ച് പറയുന്നുണ്ട്. ഏതൊരുവനാണോ തന്നെ ബ്രാഹ്മണജാതിയായിട്ട് അറിയുന്നത്, അത് പറയുന്നു ക്ഷത്രിയ ജാതിയായി അറിയുന്നത്, വൈശ്യജാതിയായി അറിയുന്നത്, ഇത് ബ്രാഹ്മണനോ ക്ഷത്രിയ മാത്രം ബാധകമായ കാര്യമല്ല, അശൂദ്രജാതിയായി അറിയുന്നത്. അങ്ങനെ ജാതിയായിട്ട് ആരാണോ പറയുന്നത് അവനെന്തു വരുന്നു? പരാദ പരാകുര്യ അമൃതത്വപദ. അവൻ അമൃതത്വപദത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടും. എന്നുവെച്ചാൽ അവൻ ഈ തത്വത്തെ ഗ്രഹിക്കാതെ ശരീരാഭിമാനത്തോടു കൂടിയിരിക്കുന്നു. ശരീരാഭിമാനം കൊണ്ടാണല്ലോ ഈ ബ്രാഹ്മണത്വാദി ജാത്യഭിമാനം വരുന്നത്. തത്വത്തിൽ അങ്ങനെ നാമരൂപമേ ഇല്ലാത്തടത്ത് എന്താ ജാതി? ഇല്ല. പക്ഷെ എന്നാലും മനുഷ്യൻ ഈ ജാത്യഭിമാനമുള്ളവരായിരിക്കും. ജാത്യഭിമാനം എന്ന് പറയുമ്പോൾ ദേഹാഭിമാനത്തെ തുടർന്ന് വരുന്ന തത്വത്തിന് ജാതിയില്ല. പക്ഷെ ശരീരാഭിമാനം വരുമ്പോൾ ജാതി വരുന്നു. അങ്ങനെ അഭിമാനമുള്ളവനെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു അന്യത്ര ആത്മനഹ. അവന് എന്ത് ബോധമാണ് വേണ്ടത്? തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. ബ്രാഹ്മണത്വാദി ജാതി നീതി കുലഗോത്രഹിതമായ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ് വേണ്ടത്. അതിന് പകരം അവൻ അഭിമാനത്തോടു കൂടിയിരിക്കും. ഇതുകൂടെ നിഷേധിക്കുന്ന എന്തുകൊണ്ടാണ്? അങ്ങനെ അഭിമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്രദ്ധ മാറ്റു കാര്യങ്ങൾ, കർമ്മം, പൗരോഹിത്യ കർമ്മം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കർമ്മത്തിലേക്ക് പോയാലോ അവന് അമൃതത്വം നഷ്ടപ്പെടും. ഏവൻ ക്ഷത്രിയാദുഷഭി, അങ്ങനെ എല്ലാ ജാതികളിലും ജാത്യഭിമാനത്തെ ത്യജിക്കാൻ പറയുകയാണ്, അത് പാടില്ല. അതുകൊണ്ട് പറയുന്നു, അത് വിശദമാകുന്നു. ആത്മീയ വജ്രഗ്രഹത്വം തദതിരിക്തം കിഞ്ചിത് ആണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവവും അറിയപ്പെട്ടതായി തീരും എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. ഈ ജഗത്തിന്റെ തത്വം, ഈ ജഗത്തിന് ഒരു പാരമാർത്ഥിക സ്വരൂപമുണ്ട്, അത് ആത്മാവാണ്. എന്നുവെച്ചാൽ നമ്മൾ അനുഭവിക്കുന്നിടത്ത് തന്നെ നമ്മൾ ഒരു പരമാർത്ഥത്തെ, നമ്മളതിനെ അറിയുന്നുണ്ട് ആ പരമാർത്ഥത്തെ. അല്ലാതെ ഇത് കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്, ബ്രഹ്മജ്ഞാനം, അല്ലാതെ എന്താ? അതെങ്ങനെ മനസ്സിലായതൊരു വലിയ പണ്ഡിതൻ പറഞ്ഞു, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ഞാൻ ചോദിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം നിങ്ങൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ഇതാണ്, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരിത. ശ്രദ്ധ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. നമ്മൾ പറയുമല്ലോ, ഈശ്വരനിൽ വിശ്വാസം വേണം, ഗുരുവിൽ വിശ്വാസം വേണം, സദ്ധർമ്മത്തിൽ വിശ്വാസം വേണം, സദാചാരത്തിൽ വിശ്വാസം വേണം. അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമുള്ളവനെ ഇതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശ്വാസ അധിഷ്ഠിതമാണ്, വിശ്വാസ മതമാണ്. അദ്വൈതി അങ്ങനെയല്ല പറയുന്നത്. അതൊക്കെ ഈ പറയുന്നതിൻ്റെ ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ മുമ്പ് കഠോപനിഷത്തിനും മറ്റും വിശദീകരിച്ചിട്ടുള്ളപ്പോൾ തന്നെ അതിന് വിശ്വാസം എന്നുള്ള അർത്ഥമല്ല എടുത്തത്, തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. സത്യബുദ്ധി അവധാരിത, അവധാരിത സത്യബുദ്ധി. അവധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പിക്കുക. ഉറപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഉറപ്പിക്കും? അടിച്ചുറപ്പിക്കുകയാണോ ചെയ്യുന്നത്, ഇടിച്ചുറപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ശാസ്ത്രം ആകുന്ന ഗുരുവാക്യം, അതാണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ ഭേദമായി പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം ഗുരുവാക്യമാണ്, എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അഭേദമായി പറഞ്ഞ അർത്ഥം ഒന്നാവും. ഇങ്ങനെ പറയുന്നത് ശാസ്ത്രസ്യ ച ഗുരുവാക്യസ്യ എന്ന് പറഞ്ഞാൽ രണ്ടാവും. ച ഉപയോഗിച്ചിരുന്നു, അത് ഉപയോഗിക്കാതിരുന്ന ഒന്നാണ്. പുത്രസ്യ രാമസ്യ എന്ന് പറഞ്ഞാൽ പുത്രനായ രാമൻ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാകുന്ന ഗുരുവാക്യം എന്നാണ് അർത്ഥം. ഗീത തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? അവധാരിത സത്യബുദ്ധി, അതിൽ നിശ്ചിതമായ സത്യബുദ്ധി. എന്താ നിശ്ചിതമായേണ്ടത്? സത്യബുദ്ധിയാണ്, സത്യബോധം. ഇവിടെ പറയുന്ന പരമാർത്ഥബോധം, സത്യമൊന്നോ തത്വമൊന്നോ പരമാർത്ഥമൊന്നോ. അപ്പോൾ ആ ഉറച്ച ബോധം, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതിന് വേറെ ഒരു തരത്തിലും ഒരു പണ്ഡിതനും വിചാരിച്ച വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല, കാരണം അത് ശുദ്ധമായ സംസ്കൃതമാണ്. ആരെങ്കിലും ആരെങ്കിലും മറിച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ്റെയും പഠിപ്പിച്ചവൻ്റെയും തകരാറാണ്. അതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്നത് ശരിയായ അറിവാണ്, ബോധമാണ്. അതുവരെ ഇല്ലാത്തൊരറിവ്, അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത്. എന്താണത്? ഉണർവാണോ? ശ്രദ്ധസ്വ, നീ ഉണർന്നിരുന്ന് കേൾക്കുക. ജാഗ്രത എന്നൊക്കെ പറയുന്നവരെ താല്പര്യം തന്നെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് പലതാക്കാം. അതൊക്കെ വ്യാഖ്യാനിക്കുന്നവരുടെ സാമർത്ഥ്യം. ഇതിൻ്റെ നേരർത്ഥം അതാണ്. അവധാരണം ചെയ്ത നിശ്ചയിക്കപ്പെട്ടതായ സത്യബുദ്ധി എന്നാണ്. അപ്പൊ ഇതെങ്ങനെ വിശ്വാസാധിഷ്ഠിതമാകും? വിശ്വാസത്തെ ആശ്രയിച്ചുള്ള ഒന്നല്ല. അപ്പോൾ എന്താ, ഞങ്ങളൊക്കെ അവിശ്വാസികളാണോ എന്നാണോ പറയുന്നത്? എഴുതാത്തപ്പുറം വായിക്കരുത്, ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഒരാൾ വിശ്വാസിയാകണമോ അവിശ്വാസിയാകണോ എന്നുള്ള കാര്യമല്ല പറയുന്നത്. ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ബ്രഹ്മത്തെ സംബന്ധിച്ച് വിശ്വാസമല്ല ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചയ മായ അറിവ്, അതാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അത് ഉറച്ച ബോധമെന്നോ തെളിഞ്ഞ അറിവെന്നോ പല രീതിയിലും പറയാം, ദൃഢമായ ബോധമെന്നൊക്കെ പറയാം. അവിടെ നിന്ന് മുമ്പോട്ട് പോകണമെന്നാണ്, തെളിഞ്ഞ ബോധത്തോടുകൂടി. കാരണം ഏത് കാര്യത്തിനും ശരി, ബുദ്ധിക്ക് തെളിവില്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ബുദ്ധിക്കൊരു തെളിവുണ്ടെങ്കിലേ നമുക്ക് ഏത് വിഷയത്തിനും മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ ആവശ്യപ്പെടുന്ന എന്താണോ, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തെളിഞ്ഞ ഒരു ബുദ്ധി ആവശ്യമാണ്, ആ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി മുമ്പോട്ട് പോകുക. അത് വിശ്വാസമതമല്ല. ഇത് അത് എന്തുകൊണ്ട്? അതിനാണ് പറയുന്നത്, ഇവിടെ നമ്മുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് ചിന്ത പോകുന്നത്, വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പറയുന്നത് സമാരോപിതം. നിങ്ങളുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും ശരി അദ്വൈതത്തിൽ നിങ്ങളുടെ അനുഭവത്തെ മുൻനിർത്തിയാൽ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അനുഭവത്തെ മുൻനിർത്തിയ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും വിശ്വാസത്തെ മുൻനിർത്തിയല്ല. എന്താണ് അനുഭവത്തെ മുൻനിർത്തി എന്ന് പറയുന്നത്? ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്, ദേഹാത്മബുദ്ധി അനുഭവിക്കുന്ന വിഷയമാണ്. ഇനി പ്രപഞ്ചം അനുഭവ വിഷയമാണ്, അതിനുള്ള സമാരോപിതം എന്ന് പറയുന്നു. അവിടുത്തെ സത്യത്വ ബുദ്ധി അനുഭവ വിഷയമാണ്, അത് ബ്രഹ്മജ്ഞാനിക്കുള്ളൂന്നില്ല, നാസ്തികനും അതല്ലേ പറയുന്നത് സത്യമാണ്. എന്താ ബ്രഹ്മജ്ഞാനിയുടെ സ്വന്തമാണ്, അദ്വൈതിയുടെ വകയൊന്നുമല്ല. നാസ്തികനും പറയുന്നത് സത്യമെന്നാണ്, പ്രപഞ്ചം സത്യമാണ്. സത്യത്വ ബുദ്ധി സർവരുടെയും അനുഭവ വിഷയമാണ്. അങ്ങനെ അനുഭവ വിഷയമായിരിക്കുന്ന ഒരു തത്വത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാവും? അതുകൊണ്ടല്ലേ സത്ത് ചിത്ത് എന്നെല്ലാം പറയും. ഇവിടെ തന്നെ ബ്രഹ്മസൂത്രത്തിൽ നാലാം പാദത്തിലാണ് തോന്നുന്നു, അവിടെ ഭാഷകാരൻ തെളിച്ചും പറയും എന്താണ് അദ്വൈത ബോധം. ഏകമായ ചൈതന്യമാണ് തന്റെ സ്വരൂപം എന്നുള്ള ബോധം ഇതിനാണ് അദ്വൈത ബോധം. അത് സത്യമാണ് പരമാർത്ഥമാണ് എന്നുള്ള ബോധം. അപ്പൊ അത് അതിൽ വിശ്വാസം എന്ന് പറയുന്നത് അല്ല അവിടെ ഊന്നി പറയുന്നത്, മറിച്ച് നിശ്ചിതമായ ബുദ്ധിയാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അർത്ഥമെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്തോ ഒരു കാര്യത്തെ വിശ്വസിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്ന് പറയും അല്ല. ഇതെന്താണെന്ന് വിശദീകരിക്കുന്നത് നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്ന കാര്യമാണ്. അനുഭവ അതീതമായിരിക്കുന്ന എങ്ങനെ അനുഭവ വിഷയമോ, രണ്ടും ശരിയാണ്. അത് സമന്വയിപ്പിക്കുന്നതിനാണ് അദ്വൈത ബുദ്ധി എന്ന് പറയുന്നത്. രണ്ടു തരത്തിൽ എന്ന് പറയാം, അത് അനുഭവ അതീതം എന്ന് പറയാം, അനുഭവ വിഷയം എന്ന് പറയാം. വൈരുദ്ധ്യം എന്താണ് അതിന്റെ താല്പര്യം എന്ന് ഗ്രഹിക്കുന്നിടത്ത് വൈരുദ്ധ്യം അവസാനിക്കും. അത് ഗ്രഹിച്ചില്ലെങ്കിൽ അതാണ് പറയുന്നത് തെളിഞ്ഞ ബുദ്ധി വേണം വൈരുദ്ധ്യം നിൽക്കും. അദ്വൈതത്തിൽ വൈരുദ്ധ്യമൊന്നുമില്ല. ആത്മൈവ ജഗത തത്വം അത് തദതിരിക്തം കിഞ്ചിത് ഇതി ആത്മാവാണ് തന്റെ സ്വരൂപമാണ് ഈ ജഗത്തിന്റെ തത്വം, അതിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. അത്രയവ ഭഗവതി ശ്രുതിരൂപത്തിം ദൃഷ്ടാന്ത പ്രബന്ധ ആഹാ. ഇവിടെ ഭഗവതി ശ്രുതി തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, ഗുരു ഉപദേശം എന്ന് പറയുന്നത്. പൂജനീയയായ ശ്രുതി എന്നാണ് പറയുന്നത്, മഹനീയയായ ശ്രുതി. ആ ശ്രുതി അതിനെ വിശദീകരിക്കുന്നു. വിശദീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ശ്രോതാവിനും മനനം ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്ത പ്രബന്ധം ആഹാ, യുക്തി വിചാരത്തിന് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. കേട്ട് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേൾക്കുമ്പോൾ അവൻ സംശയിക്കും സ്വഭാവമായിട്ട്, ഇതെന്താ ഈ പറയുന്നത്? ജഗത്ത് പരമാർത്ഥമാണോ? പരമാർത്ഥം എന്ന് പറയുന്നത് ജഗത്ത് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നാസ്തികനെ സംബന്ധിക്കും. പക്ഷെ ആ പരമാർത്ഥമാണ് ഇതിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം വരും. ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മനനം ആവശ്യമായി വന്നിരിക്കുന്നു, വിചാരം ആവശ്യമായി വന്നിരിക്കുന്നു. എന്തിനാ നോ പറഞ്ഞ വിധത്തിൽ ബുദ്ധി തെളിഞ്ഞു വരാൻ? നിശ്ചയാത്മികയായ ബുദ്ധി എന്ന് പറയുന്നത് അത് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? മനനത്തിനാണ് ഉപപത്തി, യുക്തി. അതിനാണ് ദൃഷ്ടാന്തത്തെ പറയുന്നത്. യദ്ഗൃഹം വിനാനഗ്രഹീയതേ ശക്യതേ ഗ്രഹീതം തത്തതോന വിദേശ്യതേ യഥാരചിതം ശക്തികായഃ ഭുജംഗോപാരജ്ജോ ദുഭ്യാദി ശബ്ദസാമാന്യത്വാ തത്തത് ശബ്ദഭേദാഃ. ഇതൊക്കെ നമ്മളവിടെ കുറച്ച് വിശദീകരിച്ചതാണ്. അതിന്റെ യുക്തി പറയുന്നു, യദ്ഖലു യദ്ഗൃഹം വിനാ അനശക്യതേ ഗ്രഹീതം തത്തതോ. പറയുന്നു, നേരത്തെ പറഞ്ഞു, ഇത് വിഷയമാണ്, പരമാർത്ഥം ഇന്നത്തെ നമ്മൾ അറിയുന്നു. എങ്ങനെയാണോ പരമാർത്ഥമായി ജഗത്തെ അറിയുന്നത്, അതുപോലെ തന്നെ ജഗത്തിൻ്റെ പരമാർത്ഥ തത്വത്തെയും നമ്മൾ അറിയുന്നുണ്ട്. അജ്ഞേയമായ വസ്തുവല്ല. അതാണ് പറഞ്ഞു, ഇത് കേവലം വിശ്വാസമല്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന അറിവിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ നിശ്ചയാത്മികയായ ബുദ്ധി വിശ്വാസത്തെ അപേക്ഷിച്ചുള്ള വിശ്വാസം നമുക്ക് പല കാര്യം, ലോകത്ത് ജീവിക്കുന്നതിനാണ് വിശ്വാസം ആവശ്യം, അതും മറ്റൊരു വിഷയമാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അദ്വൈതം എന്ന് പറയുന്നത് എന്താണോ, അത് ബോധമാണ്, അറിവാണ്, നിശ്ചയാത്മകമായ അവധാരിതമായ ബുദ്ധിയാണ്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. പലരും ചോദിക്കും, അങ്ങനെ ഒരു ബുദ്ധിയുടെ നിശ്ചയം മതിയോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? എന്തുകൊണ്ട് ഒരാൾ അങ്ങനെ ചോദിക്കുന്നു? അയാളുടെ കുറ്റമാണ്. അല്ല, കാരണം അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉറക്കുന്നില്ല. നമ്മൾ സാധാരണ കുട്ടികളെ കണ്ടിട്ട് പറയത്തില്ല, ഈ ബുദ്ധി ഉറക്കാത്ത പ്രായം. അപ്പൊ ബുദ്ധി ഉറക്കാത്ത പ്രായമാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ബുദ്ധി ഉറക്കുന്നത് വരെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് തല നനച്ചാലും ബുദ്ധി ഉറക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാനേ പറ്റൂ. ചാകുന്നതിന് മുമ്പ് ബുദ്ധി ഉറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും. ഇപ്പോൾ ഒരു ശിശുവിന് ബുദ്ധി ഉറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാ അവൻ്റെ കുറ്റമാണോ, ശിശുവിൻ്റെ കുറ്റമാണോ? അത് ഉറക്കണം, ബുദ്ധി ഉറക്കണം. അതിനാണത്. അത് എവിടെയാണ് ഉറക്കേണ്ടത്? കേൾക്കുമ്പോൾ ഉറക്കണം. കേൾക്കുമ്പോൾ ഉറച്ചില്ലെങ്കിൽ മനനം ചെയ്യുക. ഉറച്ചാലോ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യമില്ല. അതാണ് അതിൻ്റെ അടയാളം. ഇത് ഉറച്ചാൽ മതിയോ എന്നൊരു ചോദ്യമില്ല. ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ പുരുഷനാണോ, ഞാൻ സ്ത്രീയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിലായിക്കൊണ്ട് ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. അല്ലെങ്കിൽ അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചോദ്യം വരാൻ വഴിയില്ല. കാരണം ഈശ്വരൻ തന്നെ അവനെ വ്യക്തമായി അത് ബോധിപ്പിച്ചു കൊടുക്കും. എടോ, നീ പുരുഷനാണ്, നീ സ്ത്രീയാണ്, സംശയരഹിതമായി ബോധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവതി ശ്രുതി, അത് ഈശ്വരന്റെ വാക്യം എന്ന് പറയുന്നതാണ്. അതൊരാളെ വ്യക്തമായി ബോധിപ്പിച്ചു കൊടുക്കുന്നു, നീ പരമാർത്ഥമാണ്. പിന്നെ എങ്ങനെ ഒരുത്തൻ സംശയിക്കുന്നു? സംശയിക്കുന്നുണ്ടെങ്കിൽ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ബുദ്ധി ഉറക്കുന്നില്ല, ചോദ്യങ്ങൾ വീണ്ടും നിലനിൽക്കും. അപ്പൊ അവിടെ എന്തുകൊണ്ട്? ശ്രവിച്ചല്ലോ, എല്ലാവരും ശ്രവിച്ചല്ലോ. ഇവിടെ പറയുന്ന ഭഗവതി ശ്രുതിക്ക് പക്ഷപാതമൊന്നുമില്ല, എല്ലാവരും ഇത് ശ്രവിപ്പിക്കുന്നു. പക്ഷെ ചിലപ്പോൾ ഉറക്കുന്നു, ചിലപ്പോൾ ഉറക്കുന്നില്ല. ഉറക്കാത്തവരെന്ത് ചെയ്യണം? മനനം ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് ഉപപത്തിം. ദൃഷ്ടാന്ത പ്രബന്ധേന യദ്ഖലേത് ഗ്രഹം വിനാ ശക്യതേ ഗ്രഹീതം. തത്തതോന വിദരിച്ചത് യഥാ രജതം ശക്തികായ പറയുന്നു. ഞാനിപ്പോ രജതത്തെ കാണുന്നു, അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെപ്പോഴും ചോദിക്കുന്നതാണെങ്കിൽ സർപ്പത്തെ കാണുന്നു എന്നെല്ലാം പറയുന്നിടത്ത് ഒരു കാര്യം വ്യക്തമായി ധരിക്കുക, നമ്മൾ ശുക്തിയെ കാണാതെ രജതത്തെ കാണുന്നില്ല, രജ്ജുവിനെ കാണാതെ സർപ്പത്തെ കാണുന്നില്ല, അത് മനസ്സിലാക്കുക. നിങ്ങൾ ഭുജംഗത്തെ കാണുന്നുണ്ടോ, രജ്ജുവിനെയും കാണുന്നുണ്ട്, സർപ്പത്തെ കാണുന്നുണ്ടോ, കയറിനെയും കാണുന്നുണ്ട്. എന്നാലും ഒരു മറ, അതാണ് ഇവിടെ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. ബോധിപ്പിച്ചിട്ടും ബോധിച്ചിട്ടും ബോധിക്കുന്നില്ല, അറിയിച്ചിട്ടും അറിഞ്ഞിട്ടും അറിയുന്നില്ല, അതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നിങ്ങൾ കയറിനെ കാണാതെ സർപ്പത്തെ കാണുന്നില്ല, വെളിച്ചത്തെ കാണാതെ മരുഭൂമിയിലെ ജലത്തെ കാണുന്നില്ല, അങ്ങനെയല്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഒരുവൻ സർപ്പത്തെ കാണുമ്പോൾ കയറിനെയും കാണുന്നുണ്ട്, മരുഭൂമിയിലെ ജലത്തെ കാണുമ്പോൾ അവൻ വെളിച്ചത്തെയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരുവൻ സമാരോപിതമായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ ഭ്രാന്തി എന്ന് പിന്നീട് വിളിക്കുന്ന ആ അനുഭവത്തിലൂടെ അവൻ കടന്നു പോയപ്പോൾ അവൻ പരമാർത്ഥത്തെയും ബോധിച്ചു എന്നാണ്, അല്ലെങ്കിൽ അവന് ഈ അനുഭവം ഉണ്ടാകത്തില്ല. പരമാർത്ഥത്തെ ബോധിച്ചിടത്താണ് അവന് ഭ്രാന്തി ഉണ്ടായത്. എന്ന് വെച്ചാൽ എന്താണ്, പരമാർത്ഥ ബോധത്തിലാണ് ഭ്രാന്തി സംഭവിക്കുന്നത്. പരമാർത്ഥബോധമാകുന്ന ആ അധിഷ്ഠാനത്തിലാണ്, ആധാരത്തിലാണ് ഭ്രാന്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകമായിരിക്കുന്ന സമുദ്രത്തിൽ അനേകം തിരകൾ സംഭവിക്കുന്നത് പോലെ സമുദ്രത്തിൽ ഈ ഭ്രാന്തി ബീജികൾ ഒരുവൻ വിഷയമാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനെ ആരും പറയരുത് ഞാൻ സർപ്പത്തെ കണ്ടു രജ്ജുവിനെ കണ്ടില്ല എന്ന് പറയരുത്. വിചാരം ചെയ്ത് നോക്കുക, ഞാൻ സർപ്പത്തെ കണ്ടപ്പോൾ രജ്ജുവിനെയും കണ്ടു, മരുഭൂമിയിലെ ജലത്തെ കണ്ടപ്പോൾ അവിടുത്തെ വെളിച്ചത്തെയും കണ്ടു. ഇരുളാണെങ്കിൽ കാണാൻ പറ്റും, വെളിച്ചമുണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, ഇവിടെ പരമാർത്ഥത്തെ സത്യത്തെയും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ച അനുഭവത്തിൽ എന്തിനാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമെന്ന്, അതാണ് ബ്രഹ്മം, അത് അനുഭവ വിഷയമായിരിക്കുന്നു. പിന്നെ അതിന് അനുഭവ വിഷയമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് അനുഭവാതീതമാണെന്ന് ബോധിക്കാം. അനുഭവാതീതമാണെന്ന് പറഞ്ഞാലും അതൊരു ബോധമാണ്. അനുഭവാതീതമെന്ന് പറയുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ശ്രുതിയുടെ ബോധനമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അനുഭവാതീതം എന്ന് പറഞ്ഞാൽ ആകാശ കുസുമോ എന്നുള്ള അർത്ഥം. അനുഭവ അതീതം എന്ന് പറയുന്നതും ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ശ്രുതിയുടെ ബോധനമാണോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഉറങ്ങി എന്തോ വിളിച്ച് പറഞ്ഞായിരിക്കും, ഉറങ്ങിയിട്ടല്ല പറയുന്നു. ഇന്ന് ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നതാണ്, അതിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണ്, എങ്ങനെ അത് അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. അത് നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണല്ലോ. ആ ഞാൻ സർപ്പത്തെ കണ്ടു, നീ എന്തിനാ ഭയന്ന്? ഞാൻ സർപ്പത്തെ കണ്ടു. ഓ നീ സർപ്പത്തെ കണ്ടു, അത് കയറായിരുന്നല്ലോ, കയറല്ല ഞാൻ കണ്ടത്, അത് പറയുന്നില്ലേ? അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്തു? അത് അനുഭവാതീതമായി അല്ല, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്, നീ കണ്ടത് കയറിനെ തന്നെയാണ്. അവൻ ചിന്തിക്കുന്നു, അത് ശരിയാണല്ലോ, കയറല്ലാതെ അവിടെ രണ്ടാമതൊരു വസ്തു ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ സർപ്പത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടത് കയറിനെ തന്നെയാണ്. അപ്പൊ സർപ്പത്തെ കണ്ടു എന്നപ്പോഴും എന്റെ അനുഭവത്തിന് പരമാർത്ഥത്തിൽ വിഷയമായിരുന്നത് കയറി തന്നെയാണ്. എന്ന് ബോധിക്കുന്നതിനെന്താ തടസ്സം? അനുഭവ വിഷയവും അനുഭവ അതീതവും നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട്. പിന്നെ രജ്ജു സർപ്പം എന്നൊക്കെ പറയുമ്പോഴാണ് ചിലർക്ക് ഒരു പുച്ഛം. എന്തോ രജ്ജു സർപ്പം അത് വെറും ഒരു ദൃഷ്ടാന്തം മാത്രം. മന്ദബുദ്ധിയായ ഗുരുവനതിനെ പുച്ഛിക്കുന്നു. മന്ദബുദ്ധിയായ അവനു വേണ്ടി പറഞ്ഞാണത്. പുച്ഛിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അതിന്റെ യുക്തിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് യജ്ഞനു യദ്ഗ്രഹം വിനാന ശക്തിയെ ഗ്രഹീതം? ഏതൊരു സർപ്പമാണോ യദ്ഗ്രഹം വിനാ, രഞ്ജുവിന്റെ ജ്ഞാനം കൂടാതെ, ഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ, നശക്യതെ ഗ്രഹീതം, അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല. രജ്ജുവിന്റെ ജ്ഞാനം കൂടാതെ സർപ്പത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. തത് ആ രജ്ജു തത്തോ ആ സർപ്പത്തിൽ നിന്നും ന വ്യതിരിച്ചതേ, വേറെ അല്ല, അത് തന്നെയാണ്. അതാണ് പറഞ്ഞത്, അതുവരെ മറിച്ചുള്ള അറിവായിരുന്നു. ഉള്ളിൽ തിരിച്ചറിവ് വന്നപ്പോഴോ മാറി, രജ്ജു തന്നെ സർപ്പമല്ല എന്ന് ബോധിക്കുന്നു. ന ഗ്രഹേന്ദ്രേ ച ചിദ്രൂപഗ്രഹണം വിനാ സ്ഥിതികാലേ നാമരൂപാണി. അത് വ്യക്തമായി പറയുന്നു. പലർക്ക് സംശയമാണ്. സ്ത്രീയൊക്കെ വിശദീകരിച്ച് സ്വാമി പറയുന്നത് പുസ്തകത്തിലുള്ളതാണ്, സ്വന്തം വ്യാഖ്യാനമാണ്. അതിന് സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ സംശയം മാറും. അത് പഠിക്കാത്ത എന്റെ കുറ്റമാണ്. അത് പഠിക്കാൻ മനസ്സില്ല, ബ്രഹ്മജ്ഞാനിയാകും വേണം. എല്ലാം കൂടെ നടക്കും, പഠിക്കണപ്പോ മനസ്സിലാവും. പറയുന്ന ഒരു കാര്യം എന്താണ്, പലരും അങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടില്ലല്ലോ. അതും എന്റെ കുറ്റമാണ്. ഓരോരുത്തരും ഓരോരോ രീതി വ്യാഖ്യാനം. ഇതുവരെ പറഞ്ഞ കാര്യം ഇവിടെ പറയണം. ന ഗ്രഹേന്ദ്രേ ച ചിദ്രൂപ ഗ്രഹണം വിനാ സ്ഥിതികാലേ നാമരൂപാണി. സ്ഥിതികാലം എന്ന് വെച്ചാൽ ഈ നാമരൂപങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആണ് സ്ഥിതികാലം. ചിദ്രൂപഗ്രഹണം വിനാ, സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനം കൂടാതെ, ന ഗ്രഹ്യന്തേ, ഇതൊന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല. ഇത്രയും മനസ്സിലാക്കുന്നതിനുള്ള സംസ്കൃതം നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന ഗ്രഹ്യന്തേ ച ചിദ്രൂപഗ്രഹണം വിനാ സ്ഥിതികാലേ നാമരൂപാണി. സ്ഥിതികാലേ നാമരൂപാണി ചിദ്രൂപഗ്രഹണം വിനാ ന ഗ്രഹ്യന്തേ. ഈ സ്ഥിതികാലത്തിൽ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്ന ഈ സമയത്ത് ഈ നാമരൂപങ്ങളെ ബ്രഹ്മജ്ഞാനം കൂടാതെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? എന്നുവെച്ചാൽ ആത്മബോധം കൂടാതെ പ്രപഞ്ചബോധം ഉണ്ടാകത്തില്ല. ഇപ്പം മനസ്സിലായി? പരമാർത്ഥ ബോധം കൂടാതെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം ആർക്കും ഉണ്ടാകത്തില്ല എന്നാണല്ലോ പറയുന്നത്. എന്നാ പിന്നെ കഴിഞ്ഞല്ലോ, കഴിഞ്ഞു, ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ഇവിടെ വന്നിരിക്കാൻ? എല്ലാം കഴിഞ്ഞു, ഇടപാട് കഴിഞ്ഞു. ഒരേ ഒരു തകരാറെ സംഭവിക്കും, ഞാൻ തൊഴിൽ രഹിതനാകും. വേറെ ഒരു തകരാറും കൂടെ സംഭവിക്കാൻ പോകുന്നു. എനിക്ക് പെൻഷൻ പ്രായമായി, അതുകൊണ്ട് അതുകൊണ്ടും വലിയ ദോഷമൊന്നും വരാൻ പോകുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കൂടാതെ നിങ്ങൾക്ക് പ്രപഞ്ചബോധം ഉണ്ടാകത്തില്ലെന്നാണ് ഇവിടെ പറയുന്നു. ചിദ്രൂപ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മജ്ഞാനം? അതില്ലാതെ നാമരൂപാണി ഗ്രഹീയന്തേ, പ്രപഞ്ചബോധം ഉണ്ടാ, നാമരൂപങ്ങളുടെ ബോധം ഉണ്ടാകത്തില്ല. അപ്പൊ ബ്രഹ്മജ്ഞാനം എത്ര എളുപ്പമാണ്. ഇവിടെ ആചാര്യന്മാർ വിശദീകരിക്കുന്നതനുസരിച്ച് അദ്വൈത ആചാര്യന്മാർ വിശദീകരിക്കുന്ന അനുസരിച്ച് അത് വളരെ അനായാസമാണ്. ഞാനിതൊരിക്കലും ക്ലിഷ്ടമാണെന്നൊന്നും പറയത്തില്ല, ഇത് എളുപ്പമാണ്. പിന്നെ ദ്രവിഡ പ്രാണായാമം എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് അങ്ങനെ പ്രാണായാമം ചെയ്താലേ ശരിയാവും. വലത്തെ മുക്കടയ്ക്കുക, ഇടത്തെ മുക്ക് തുറക്കുക, ഇടത്തെ മുക്കടയ്ക്കുക, വലത്തെ മുക്ക് തുറക്കുക എന്നൊക്കെ പറയുമ്പം കൈ തലയ്ക്ക് പിറകിലൂടെ ഇട്ട് മൂക്കി പിടിച്ചിട്ട് ചെയ്യണമെന്ന് ചിലർക്ക് നിർബന്ധമുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഇടപെടാൻ പറ്റത്തില്ല, ഇടപെട്ടാൽ കുഴപ്പമോ? മറിച്ചാണെങ്കിലോ ഇത് വളരെ അനായാസമായി ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് കൂടെ പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് പറഞ്ഞ് ആർക്കും പ്രത്യേകിച്ച് തലക്കനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെയുള്ള തലയ്ക്ക് കനമുള്ള സാധനമൊന്നുമില്ല, ഇത് വളരെ സിമ്പിൾ സാധനമാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും തലയ്ക്ക് കനം കയറുന്ന സാധനം എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇന്നത്തേക്ക് ഇത് മതി. Mm-hmm.